ശ്രീനന്ദേശ്വരി ശങ്കരാചാര്യ ഭാഷ്യവ്യക്തദേഹായ ദക്ഷിണമൂർത്തേ ദ്വിതീയാധ്യായം ഷഷ്ഠം ബ്രാഹ്മണ അഥവംശ പൗതിമാഷ്യു ഗൗപവനാത് ഗൗപവനൗപവനൗണ്ടിന്യണ്ടിന്യാണ്ടിന്യൗതമാൗതമ ആനഭിംലാദോ ഗൗതമാദ് ഗൗതമഃ സൈതവ പ്രാചീനയോഗ്യാഭ്യാം സൈതോ പ്രാചീനയോഗ്യോ പാരാശര്യാത് പാരാശര്യോ ഭാരദ്വാജാത് ഭാരദ്വാജോ ഭാരദ്വാജാച്ച ഗൗതമാച്ച ഗൗതമോ ഭാരദ്വാജാത് ഭാരദ്വാജ പാരാശര്യാത് പാരാശര്യോ ബൈജവാപായുനാദ്ബൈജവാപായുനഃകൗശികായനേഹികൗശികായനീഃകൃതകൗശികാദ്കൃതകൗശികഃപാരാശര്യായുനാദ്പാരാശര്യായുനഃപാരാശര്യാദ്പാരാശര്യോജാതുകർണ്യാദ്ജാതുകർണ്യാ ആസുരായണാച്ചൈവണൈരോപജഗ്നേനോപജഗ്നീരാസുരേഭാരദ്വാജാഭാരദ് ഭാരദ്വാജ ആത്രേയോ മാണ്ഡേർ മാണ്ഡിർഗൗതമാത് ഗൗതമോ ഗൗതമാത് ഗൗതമോ വാത്സ്യാത് വാത്സ്യഹ ശാണ്ഡില്യാത് ശാണ്ഡില്യാത് കൈശോര്യാത് കാപ്യാത് കൈശോര്യഹ കാപ്യഹ കുമാരഹാരിതാത് കുമാരഹാരിതോ ഗാലവാത് ഗാലവോ വിദർഭി കൗണ്ഡിന്യാത് വിദർഭി കൗണ്ഡിന്യോ വത്സനപാദോ ബാഭ്രവാൻ വത്സനപാദ് ബാഭ്രവഹ പഥഃ സൗരഭാത് പന്ഥഃ സൗഭരോ ആയാസ്യാത് ആംഗിരസാദ് ആയാസ്യാത് ആംഗിരസ ആഭൂതേ ത്വാഷ്ടാത് ആഭൂതിഃ ത്വാഷ്ടോ വിശ്വരൂപാ ത്വാഷ്ടാത് വിശ്വരൂപഃ ത്വാഷ്ടോ അശുഭ്യാം അശ്വിനോ ദധീച ആധർമ്മണാദ്യധ്യങ്ങാധർമ്മണോ ആധർമ്മണോ ദൈവാത് അഥർവാ ദൈവോ മൃത്യുഃ പ്രാധ്വംസനാത് മൃത്യുഃ പ്രാധ്വംസനഃ പ്രധ്വംസനാത് പ്രധ്വംസന ഏകർഷേരേകർഷിഃ വിപ്രചിത്തേ വിപ്രചിത്തിഃ വ്യഷ്ടേർവ്യഷ്ടിഃ സനാരോ സനാരുഃ സനാതന സനാതന സനക സനക പരമേഷ്ടിന പരമേഷ്ടി ബ്രഹ്മണോ ബ്രഹ്മ സ്വയംഭൂ ബ്രഹ്മണേ നമ. ഇതെല്ലാം വായിക്കൊള്ളാത്ത പേരുകളാണ്. ഞാനൊരു കൗതുകം കൊണ്ട് വായിച്ചു നോക്കിയതാണ്. ഇത് നാലഞ്ചു തവണ വായിച്ചാലേ ശരിക്ക് വായിക്കാൻ പറ്റും. അപ്പോ രണ്ടു മൂന്ന് തവണ വായിക്കണം, എന്നാലേ അക്ഷരം ശരിയായി വരത്തുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അധൈതാനി ബ്രഹ്മവിദ്യാർത്ഥസ്യ മധുകാണ്ഡസ്യ വംശ സ്തുത്യർത്ഥോ ബ്രഹ്മവിദ്യായാഹ. ബ്രഹ്മവിദ്യാർത്ഥസ്യ മധുകാണ്ഡം, അതിന്റെ പ്രയോജനം ബ്രഹ്മവിദ്യയാണ്. അതിന്റെ വംശത്തെ പറയണം, ആ പരമ്പര. ഇത് ആരിലൂടെ കൈമറിഞ്ഞാണ് വന്നിട്ടുള്ളത്? എന്തിനുവേണ്ടി ഇതിവിടെ പറയുന്നു? സ്തുത്യർത്ഥോ ബ്രഹ്മവിദ്യായാഹ, ബ്രഹ്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി. മന്ത്രശ്ചയും സ്വാധ്യായാർത്ഥോ ജപാർത്ഥസ്ഥ. ഈ മന്ത്രം സ്വാധ്യായത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ജപാർത്ഥസ്ഥ ജപോയം ബ്രഹ്മവിജ്ഞാന ജന്മനെ ചോദ്യതേ ശ്രുതു. ആചാര്യസ്മരണ ഗുരുസ്മരണ അത് ബ്രഹ്മവിദ്യ ഉത്പത്തിക്ക് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ജപാർത്ഥം എന്നുകൂടെ പറഞ്ഞത്. പ്രകൃത ബ്രഹ്മജ്ഞാനസ്യ പുരുഷബുദ്ധി ഉത്പ്രേക്ഷിതത്വ ശങ്കാനുവർത്തി ബ്രാഹ്മണം. അതാണ് ഇവിടുത്തെ ഈ ബ്രഹ്മജ്ഞാനം. ഇവിടെ അതാണല്ലോ വിഷയം. ഇത് പുരുഷബുദ്ധി ഉത്പ്രേക്ഷിതത്വം. മനുഷ്യബുദ്ധിയുടെ കൽപ്പനയല്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറുണ്ട്. ബ്രഹ്മജ്ഞാനം ഇത് ഒരിക്കലും ഭാവനയല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞ് നമ്മൾ പലതും ഭാവനയും ഇല്ലതിൻ്റെതൊക്കെ ആയിരിക്കും. കാരണം ബ്രഹ്മജ്ഞാനം എന്ന് നോക്കുമ്പോൾ എന്തോ ഒരു വലിയ കാര്യമാണെന്ന് തോന്നും മനസ്സിന്. അത് നോക്കുമ്പോൾ ഭാവന ചെയ്യാൻ തോന്നും. ഇപ്പോൾ ഒരുപാട് ഭാവനകൾ ചെയ്യും, ബ്രഹ്മജ്ഞാനം അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊരു പ്രത്യേക തരത്തിലുള്ള അനുഭൂതിയാണ്, അത് പഞ്ചസാര പോലെ മധുരിക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ഭാവനകളുണ്ട് അതിനെ സംബന്ധിച്ച്. ഇതങ്ങനെയല്ല, പുരുഷ ബുദ്ധി ഉത്പ്രേക്ഷിതത്വ ശംഖ, ഇത് പുരുഷ ബുദ്ധി ഉത്പ്രേക്ഷിതമല്ല എന്നർത്ഥം. അങ്ങനെ കല്പനയല്ല. പക്ഷെ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഭാവനാശാലികളുള്ള ആൾക്കാർ ഇതിൻ്റെ കീഴിൽ അവരുടെ ഭാവനകൾ എഴുതി വയ്ക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് ഭാവന എഴുതി വയ്ക്കും. വായിക്കുന്നവനും അവൻ്റെ ഭാവനയോടെ അതിൽ കൂട്ടിച്ചേർക്കും. കൂട്ടിച്ചേർത്തിട്ട് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഒരു വലിയ ഭാവനാലോകത്തിൽ സഞ്ചരിക്കും. അതങ്ങനെയുള്ള അല്ല ഇത്, ഇവിടെ ഉത്പ്രേക്ഷയ്ക്ക് യാതൊരു സ്ഥാനവും. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അവനവനെ കുറിച്ചുള്ള ബോധം, അവിടെ കല്പനയുടെ ആവശ്യമുണ്ട്. അന്യമായൊരു കാര്യത്തെ സംബന്ധിച്ചാണ് നമുക്ക് കല്പനയുടെ ആവശ്യം വരുന്നത്, ഭാവനയുടെ. തന്നെ കുറിച്ച് എന്തിനാ ഭാവന ചെയ്യുന്നു? പിന്നെ വേറൊരാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, അവൻ ദുഷ്ടനാണോ ശിഷ്ടനാണോ മിത്രമാണോ ശത്രുവാണോ പാപിയാണോ പുണ്യവാനാണോ, ഇതൊക്കെ മറ്റൊരു അന്യനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും. എന്തുകൊണ്ട്? നമുക്കറിയാൻ കഴിയത്തില്ല, അറിഞ്ഞാൽ തന്നെ അത് പൂർണ്ണമാകത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ഭാവന ചെയ്യേണ്ടി വരും. തന്നെക്കുറിച്ച് ആർക്കെങ്കിലും ഭാവന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? താൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ആർക്കെങ്കിലും സംശയം തോന്നാറുണ്ടോ? താൻ പുരുഷനാണോ സ്ത്രീയാണോ, താൻ ശിഷ്ടനാണോ ദുഷ്ടനാണോ, ആർക്കും ഭാവന ചെയ്യേണ്ട ആവശ്യം വരില്ല, അറിയാം. അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പരമാർത്ഥം എന്താണെന്ന് ബോധിപ്പിക്കുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള ഭാവനയുടെയും ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇത് ശ്രുതിയാണ് ബോധിപ്പിക്കുന്നത്, അനാദിയായ ശ്രുതി. ഈശ്വരീയമായ ജ്ഞാനം അതാണ്. ഈശ്വരീയ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണ്. ഈശ്വരജ്ഞാനം എന്ന് പറഞ്ഞാലും ആത്മബോധം എന്ന് പറഞ്ഞാലും ഒന്നാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മനസ്സ് ബഹിർമുഖമായതുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായിരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി സഹജമായി അജ്ഞാനം ഉണ്ടാകുന്നുണ്ട്, തന്നെ അറിയുന്നെങ്കിലും അറിയുന്നില്ല. അറിയുന്നുണ്ട്, പക്ഷെ ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിൽ അറിയുന്നില്ല. തന്നെ കുറിച്ചുള്ള പരമാർത്ഥബോധം, ആ പരമാർത്ഥബോധം അത് അന്തർമുഖമായി അതിനറിയാൻ ശ്രമിച്ചവർക്ക് അത് വെളിപ്പെടുന്നു, ഇന്നതാണ് പരമാർത്ഥബോധം. തത്വത്തിൽ ആ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ആ പരമാർത്ഥത്തിന് തന്നെയാണ് പറയുന്നത്, എന്താണ്? ഈശ്വരൻ, ബ്രഹ്മാവ്, ഗുരു, ശ്രോതാവ്, പല പേരുകളിലും പറയുന്നത് ആ ഒരു പരമാർത്ഥത്തെ തന്നെ, സ്വസ്വരൂപമായിരിക്കുന്ന ശ്രോതാവിൻ്റെ സ്വരൂപമായിരിക്കുന്ന ആ പരമാർത്ഥം, ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനം അത് പ്രത്യേകിച്ച് ഒരു ഗുരുവിൽ നിന്ന് തുടങ്ങിയല്ല, ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. പുറമേ ഒരു വിഷയം, ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവ് എപ്പോഴും ആ വിഷയത്തെ ആശ്രയിച്ചാ ഉണ്ടാകുന്നു. വിഷയ അനുസാരിയാണ് അറിവ്. പുസ്തകത്തെ കണ്ടുകഴിഞ്ഞാൽ പുസ്തകം എന്നുള്ള ഞാനുണ്ടാകുന്നു, മേശയെ കണ്ടുകഴിഞ്ഞാൽ മേശയെന്ന് ഞാനുണ്ടാകുന്നു, മറിച്ച് എന്തെങ്കിലും ഞാനുണ്ടാകുന്നു. പിന്നെ വസ്തു അനുസാരിയായി ഞാനുണ്ടാകുന്നു, ശരിയായ ഞാൻ. ധർമ്മസ്ഥലങ്ങൾ ഒഴിവാക്കിയാൽ അവിടെയും ഒരു തരത്തിൽ വസ്തു അനുസാരിയാണ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതാണ് അവിടെയും ഇതം എന്നറിയുന്നു. അപ്പൊ സർവത്ര വസ്തു അനുസാരിയായിട്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനവും വസ്തുവിനുസാരിയായിട്ടാണ്. എന്താണ് പരമാർത്ഥം? അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, പരമാർത്ഥ ബോധം. ഈ പരമാർത്ഥത്തെ തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പല പേരുകളിൽ പറയുന്നത്. അത് ഉണ്ട്, അതിനെ ഈശ്വരജ്ഞാനം എന്ന് പറയാം. പരമാർത്ഥമാണല്ലോ ഈശ്വര തത്വം. അപ്പോൾ ഇതിനെ ഈശ്വരം പ്രകാശിപ്പിച്ചു എന്ന് പറയുന്നു. ജ്ഞാനം വസ്തു അനുസാരിയായതുകൊണ്ട്, തത്വത്തെ അനുസരിച്ചായതുകൊണ്ട് ഈശ്വരം പ്രകാശിപ്പിച്ചതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സാധാരണ മനസ്സ് ബഹിർമുഖമായതുകൊണ്ട് ആ പരമാർത്ഥബോധം എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. അത് ഈശ്വരം പ്രകാശിപ്പിച്ചു എന്ന് പറയുന്നു. തത്വപ്രകാശം, തത്വത്തിന്റെ ബോധം. അങ്ങനെ ബോധം ഉണ്ടാകുന്ന ഒരാൾ അതിന് ജിജ്ഞാസയുള്ള മറ്റൊരാൾ ഉപദേശിക്കുന്നു. അതുകൊണ്ട് പറയുന്നതാണ് ഇത് ഈശ്വരനിൽ നിന്ന് വന്നതാണ്, ദൈവിക ജ്ഞാനമാണ് എന്ന് പറയുന്നു. പിന്നെ അത് തുടർന്നങ്ങനെ പോകുന്നു. അതുകൊണ്ട് പരമ്പരയിലൂടെ അത് വരുന്നു. അതുകൊണ്ട് ആ പരസ്പരം സ്മരിക്കുന്നത് ബ്രഹ്മവിദ്യ ഉത്പത്തിയെ, ബ്രഹ്മവിദ്യ ഉത്പത്തിക്ക് അത് ഉപകരിക്കുന്നു. അതുകൊണ്ടാണ് അതിനിവിടെ കാണിച്ചിരിക്കുന്നത്. ആചാര്യ പരമ്പരയെ നമ്മൾ സ്മരിക്കുന്നു, ഗുരു പരമ്പരയെ സ്മരിക്കുന്നു. അതാവശ്യമാണ്. ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടാലും മറ്റ് ഇതുപോലെ സ്വത്തും പകയും എന്ന ഓരോ വ്യക്തികൾക്ക് അവകാശപ്പെട്ടാണ്. ഇതങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, വ്യക്തി എന്ന് വെച്ചാൽ ഒരു വ്യക്തി, ഒരു ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടതൊന്നുമില്ല, ഒരു ഗുരു വെളിപ്പെടുത്തിയതൊന്നുമില്ല. ഇത് തത്വത്തിന്റെ ബോധമാണ്. സർവവും ആ തത്വമാണ്, ആ തത്വത്തിന്റെ പ്രകാശനമാണ്. അതിങ്ങനെ പല വ്യക്തികളിലൂടെ കടന്നു പോകുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ പരമ്പരയെ, കടന്നു വരുന്ന പരമ്പരയെ സ്മരിക്കുന്നു. അഥ വംശ എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങുന്നത്. എത്ര വംശ ഇവ വംശോ യഥാ വേണുർ വംശ, വംശം പോലെ. വംശമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ഈറ മുള, അതിന് രണ്ട് മുട്ട് കാണും. അതിൻ്റെ ഇടയ്ക്കൊരു ഭാഗമുണ്ട്, രണ്ട് മുട്ടിനിടയ്ക്കുള്ള ഭാഗം. അതെല്ലാം നീളമുള്ള വസ്തുക്കളാണ്. ഈറ മുള എന്നെല്ലാം പറയുന്നു. രണ്ട് മുട്ടുകളുടെ ഇടയ്ക്കൊരു ഭാഗം, അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് മുട്ടുകളുടെ ഇടയ്ക്കൊരു ഭാഗം. ഇങ്ങനെ അത് തുടർച്ച, അതിലൊരു തുടർച്ച കാണുന്നുണ്ട്. യഥാ വേണുർ വംശ പർവണ, പർവണോ ഹി ബിദ്ധ്യതി തദ് അഗ്രാത് പ്രവൃത്തിയ മൂലപ്രാപ്തേഹി അയം വംശ. ഒരു വേണു എടുത്തു നോക്കിയാൽ അതിൻ്റെ ചുവട് മുതൽ അങ്ങ് തലപ്പറ്റം വരെ, അല്ലെങ്കിൽ അതിൻ്റെ തല മുതൽ ചുവട് വരെ, ഇങ്ങനെ പല പല വംശങ്ങളാണ് ആ പർവ്വങ്ങൾ. പർവ്വങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ആ മുട്ട്, ഓരോ ഒരു പർവ്വം കഴിയുമ്പം ഒരു വംശം, അത് കഴിഞ്ഞൊരു പർവ്വം, വംശം ഇങ്ങനെ അതിങ്ങനെ മുകളിലേക്കും താഴോട്ടും ഉണ്ട്. അപ്പം അത് വംശം എന്ന് പറയുന്നതിൻ്റെ ആ തുടർച്ചയെ കാണിക്കാം. ഒരു മുട്ട് കഴിഞ്ഞാൽ വംശം, ഒരു പർവ്വം കഴിഞ്ഞാൽ വംശം, അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഉപമയായിട്ട് പറഞ്ഞാണ്, അല്ലാതെ അത് പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന എന്താണ്? വംശങ്ങളുടെ തുടർച്ച ഇങ്ങനെ കാണും. ആ തുടർച്ചയെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണിവിടെ ഈ ഗുരുപരമ്പരയിലും വംശം എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്ന ഒന്നാണ്. വംശം പോലെ ആയതുകൊണ്ട്, അല്ലാതെ അതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല. അതിൽ കാണുന്നിട്ടുള്ള ഒരു തുടർച്ച, ഒരു മുട്ട് കഴിഞ്ഞ് പിന്നെ ഒരു വംശം, അത് കഴിഞ്ഞ് വീണ്ടും ഒരു പർവ്വം, വീണ്ടും വംശം, ഇങ്ങനെ തുടർന്നു വരും. അതുപോലെ ഇവിടെയും അങ്ങനെ തുടർന്നു വരുന്നു. അത് ഗുരു ശിഷ്യ പരമ്പരയിലൂടെ അങ്ങനെ വരുന്നു. ആ തുടർച്ച വേണുവിൽ കാണുന്നത് പോലെ ഈ പരമ്പരയിലും കാണുന്നുണ്ട്. ഇതിന് ആ പരമ്പര എന്നുള്ള അർത്ഥത്തിൽ വംശം എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു എന്നാണ്. ആ വംശ ശബ്ദം എങ്ങനെ ഇവിടെ പ്രയോഗിക്കുന്നു? അത് സാധാരണ മനുഷ്യരുടെ കുല പരമ്പരയെ കുറിച്ച് പറയുമ്പോൾ അവൻ ഇന്ന വംശത്തിൽപ്പെട്ടവനാണ്. വംശം എന്ന് പറയുമ്പോൾ അവിടെ ഒരു തുടർച്ചയുണ്ട്, ഒരുപോലെയുള്ള ഒരു തുടർച്ച, ഒരേ വംശത്തിൽപ്പെട്ടതാണെന്ന് പറയുന്നു. മനുഷ്യൻ ഒരേ വംശത്തിൽപ്പെട്ടതാണ്, മൃഗം മറ്റൊരു വംശത്തിൽപ്പെട്ടതാണ്, പക്ഷി മറ്റൊരു വംശത്തിൽപ്പെട്ടതാണ്, ഒരേ തരത്തിലുള്ള തുടർച്ച എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരേ തത്വത്തെ ഇങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ഇത് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ പരമ്പരയെ വംശം എന്ന് പറയുന്നു. അത് ഗുരു ശിഷ്യ വംശം എന്ന് പറയുന്ന പോലെ തന്നെ സന്താനം പരമ്പര അതിനെയും വംശം എന്ന് പറയും. ഇന്ന വംശത്തിൽപ്പെട്ടത്, ഇന്ന ഗോത്രത്തിൽപ്പെട്ടെന്നൊക്കെ പറയുന്നു. തദ്വദഗ്രാപ്രഭൃത്യ മൂലപ്രാപ്തിരയം വംശ പറയുന്നു. അധ്യായ ചതുഷ്ടയസ്യ ആചാര്യ പരമ്പരാക്രമോ വംശ. അതാണ് ഇവിടെ വംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുടർച്ചയെ കാണിക്കാൻ വേണ്ടിയിട്ട്. തുടർച്ച എന്തുകൊണ്ട് വേണു? ഇവന്റെ വംശങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരിടത്തും അത് മുറിഞ്ഞു പോകുന്നില്ല. എൻ്റെ ചുവടുമുതൽ തലവരെ ഒരേപോലെ ആ വംശമുണ്ട്. അതുപോലെ ഈ ആചാര്യ പരമ്പരാക്രമം, ഈ വിദ്യാപാരമ്പര്യം, ഇതൊരിക്കലും മുറിഞ്ഞു പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല. തത്ര പ്രഥമാന്ത ശിഷ്യ പഞ്ചമ്യന്ത ആചാര്യ. ഇവിടെ ഇങ്ങനെ പറയുന്നു. ഔതിമാഷ്യൂപവന പഞ്ചമ്യന്തം, മറ്റൊന്ന് പ്രഥമാന്തം. പഞ്ചമ്യന്തത്തിൽ നിന്ന് പ്രഥമാന്തം, പഞ്ചമ്യന്തത്തിൽ പറയുന്ന ഗുരു, പ്രഥമാന്തത്തിൽ പറയുന്ന ശിഷ്യൻ, അങ്ങനെ മനസ്സിലാക്കും. പ്രാചീനമായ നാമങ്ങളാണ് നമുക്ക് അപരിചിതമായി തോന്നുന്നത്, അതുകൊണ്ടാണ് അത് വായിക്കാൻ പ്രയാസം. അതങ്ങനെ പരമ്പരയെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് സനക സനക പരമേഷ്ഠിന പരമേഷ്ഠി എന്ന് പറയും. വിരാട് പുരുഷൻ ബ്രഹ്മണോ ഹിരണ്യഗർഭ. അത് കഴിഞ്ഞിവിടെ പറഞ്ഞു ബ്രഹ്മണോ ബ്രഹ്മ ഹിരണ്യഗർഭത്തിൽ നിന്ന്, ഹിരണ്യഗർഭൻ വിരാട് അങ്ങനെയുള്ള ഭേദങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉപാധികളുണ്ട് വരുന്ന ഭേദം. ഇത് ഒരു സൃഷ്ടി, ആ സൃഷ്ടിയുടെ ആരംഭം, ആരംഭത്തിലൊരു ഹിരണ്യഗർഭൻ, പിന്നെ ഒരു വിരാട്, അവിടെ നിന്ന് സൃഷ്ടി തുടങ്ങുന്നു, പിന്നീട് ജീവന്മാർ, അങ്ങനെയുള്ള കൽപ്പന അനുസരിച്ച് പറയുകയാണ്. തതപ്പരം ആചാര്യ പരമ്പര നാസ്തി. അതിനപ്പുറം പിന്നീട് ഒരു ആചാര്യ പരമ്പരയെ കൽപ്പിക്കാൻ പറ്റില്ല. ഈ ബാഹ്യമായ ഭൗതികമായ ആചാര്യ പരമ്പരയെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പറയാതെ ഹിരണ്യഗർഭൻ വരെ എന്ന് പറയാം. ബ്രഹ്മ തന്നിത്യം സ്വയംഭൂ, പിന്നെ അതിനുമപ്പുറം നമുക്ക് കൽപ്പിക്കാം പരമാർത്ഥ തത്വം. ആ പരമാർത്ഥ തത്വം സ്വയം ജ്ഞാനസ്വരൂപമാണ്. പക്ഷെ അതിൽ നിന്ന് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഭാവങ്ങൾ വന്നു. ആ ഭാവങ്ങളാണ് ഹിരണ്യ ഗർഭൻ, വിരാട്, ഋഷി എന്നെല്ലാം പറയും. നമ്മൾ അറിയുന്ന ഗുരുപരമ്പര എന്ന് പറയുന്നു. ബ്രഹ്മതന്നിത്യ സ്വയംഭൂവായിരിക്കുന്നു. തസ്മൈ ബ്രഹ്മണേ സ്വയംഭുവേ നമഃ. സ്വയംഭൂ എന്ന് പറയുന്ന അവിടെ സൃഷ്ടിയില്ല. ഹിരണ്യഗർഭം മുതൽ സൃഷ്ടി എന്ന് പറയാം, വിരാട് സൃഷ്ടി. ഈ ഉപദേശവും ഉപദേശ ഗ്രഹണവും എല്ലാം സൃഷ്ടിയിലാണല്ലോ സംഭവിക്കുന്നത്. സൃഷ്ടി സംഭവിച്ചതിന് ശേഷം ഗുരു ശിഷ്യനൊക്കെ ഉണ്ടായത്. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് എന്ന് ചിന്തിച്ചാൽ, എന്നുവെച്ചാൽ പരമാർത്ഥം എന്ന് ചിന്തിക്കുമ്പോൾ അത് സ്വയംഭൂ ബ്രഹ്മമാണ്. അതിൽ നിന്ന് ഈ വിദ്യാ പാരമ്പര്യം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തത്വം സ്വയം പ്രകാശിക്കുന്നതാണെങ്കിലും അത് ജീവബുദ്ധിക്ക് ഗ്രഹിക്കണമെങ്കിൽ അതിനെ ആരെങ്കിലും പ്രകാശിപ്പിക്കും. അപ്പോൾ അങ്ങനെ പ്രകാശിപ്പിക്കുന്നത് ആര്? അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ജീവൻ തന്നെ. ആ തത്വത്തെ അതുകൊണ്ട് ഹിരണ്യഗർഭനെ പോലും പറയും പ്രഥമ ജീവൻ എന്ന് പറയും. തത്വത്തെ അറിയാൻ ശ്രമിക്കുന്ന ജീവൻ അത് ആ തത്വത്തെ ഗ്രഹിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ പരമ്പരയുണ്ടാകുന്നു. അവിടെ നമിക്കേണ്ട എന്തിനെ? സ്വയംഭുവേ നമഃ. ആ പരമതത്വത്തെ തന്നെ, ആ തത്വത്തിന്റെ പ്രകാശനമാണ് പരമ്പരയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നു വേദരൂപേണ അവസ്ഥിതായ ബ്രഹ്മണേ. വേദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ആ ബ്രഹ്മം തന്നെ. വേദം എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ്. ഒന്ന് അക്ഷരരാശി, ശബ്ദരാശി, ശബ്ദസമൂഹം, അത് വേദമാണ്. അതന്നെ നമ്മൾ പറയുന്നു, നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദം അത് വേദമാണ്. അതിനാണ് സാധാരണഗതി വേദം എന്ന് പറഞ്ഞു വരുന്നത്. അഗ്നിമീള എന്ന് ചൊല്ലുന്നു. ഒരാൾ ഉച്ചരിക്കുന്നതും വേറൊരാൾ ശ്രവിക്കുന്നതുമായ ശബ്ദസമൂഹം. മറ്റ് ശബ്ദസമൂഹങ്ങളിൽ നിന്ന് അതിനുള്ള വ്യത്യാസമുണ്ടോ? അത് ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. ശ്രോതാവിൻ്റെ ഉള്ളിൽ ശ്രോതാവിൻ്റെ സ്വരൂപമായ ആ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ബാഹ്യമായ ഒരു ആലംബനമാണ് ഈ ശബ്ദം, വേദശബ്ദം. ഇപ്പൊ വേദശബ്ദം മുഖ്യമായിട്ടും വേദം എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്റെ മുഖ്യ അർത്ഥം. ശബ്ദമൊന്നുമില്ല, വൈദിക ശബ്ദമെന്ന് തന്നെയാണ്. പിന്നെ എന്റെ താല്പര്യാർത്ഥം എന്ന് പറയുന്നത് എന്താണോ? അറിവ്, വേദറിവ്. അങ്ങനെ ആ ശബ്ദത്തെ ബോധിപ്പിക്കുമ്പോൾ, ഇവിടെ പറയുന്ന ഈ ആചാര്യ പരമ്പരയിലൂടെ ഗ്രഹിക്കുമ്പോൾ ആ ശ്രോതാവിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ബോധം, അതിനെയും വേദമെന്ന് പറയും. പക്ഷെ അതിൻ്റെ താല്പര്യം എന്നുള്ള അർത്ഥം. സാമാന്യമായ വേദം എന്ന് പറയുന്നത് ശബ്ദമാണ്. വിധിജ്ഞാനെ, ഇത് ധാതുവിന് ജ്ഞാനാർത്ഥമാണ്. ജ്ഞാനാർത്ഥത്തിലാണ് വേദശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ താല്പര്യമാണ്, മുഖ്യമായി വേദം എന്ന് പറയുന്നത് ശബ്ദത്തെ തന്നെയാണ്. ശബ്ദരാശി ഇർഗജുസ്സാമ എന്ന് പറയുന്ന ശബ്ദം. അപ്പൊ ആ ശബ്ദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ശബ്ദരൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്, എന്തിന് ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്ന തരത്തിലുള്ള ആ ശബ്ദരൂപത്തിലായതും ആ തത്വം തന്നെ, ബ്രഹ്മം തന്നെ. ഇനി ആ ശബ്ദത്തിലൂടെ, ശബ്ദം കേവലം നിമിത്തമാക്കിക്കൊണ്ട് ശ്രോതാവിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നതും ജ്ഞാനരൂപത്തിൽ, അതും ആ ബ്രഹ്മതത്വം തന്നെ. അതുകൊണ്ട് വേദശബ്ദത്തിന് രണ്ടർത്ഥവും പറയാം, ശബ്ദമെന്നും പറയാം ജ്ഞാനമെന്നും പറയാം. ജ്ഞാനമെന്ന് പറയുമ്പോൾ അതാ ബ്രഹ്മം തന്നെ. അപ്പൊ ഇവിടെ നമസ്കാരം പറയുന്നത് എന്തിന്? ബ്രഹ്മ ശബ്ദരാശി ആയ വേദത്തിൽ, കാരണം തത്വത്തിന് നമസ്കാരം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം തത്വം താൻ തന്നെയാണ് എന്ന് ശ്രോതാവ് ബോധിക്കുന്നു. പിന്നെ തനിക്ക് താൻ എങ്ങനെയാണ് നമസ്കാരം പറയുന്നു, തന്നെ തനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ തത്വം താനാണെന്നുള്ള ആ ബോധം ഉണ്ടാക്കിയ ശബ്ദം, അതാണ് പറയുന്നത് വേദരൂപേണ അവസ്ഥ. ആ ശബ്ദരൂപത്തിൽ ഇരിക്കുന്ന വേദം, ശബ്ദരാശി ഗജസ്സാമരൂപത്തിലുള്ള വേദം, അതിനെ നമസ്കരിക്കുന്നു, അതിനെ നമസ്കരിക്കേണ്ടത്. കാരണം അതാണ് ഈ ബോധത്തെ ശ്രോതാവിന്റെ ഉള്ളിൽ ഉണ്ടാക്കി, അതാണ് ഈ ഗുരു പരമ്പരയിലൂടെ കൈമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വേദമാണ് ഈ ബോധം എന്ന് പറയുന്നത്, വേദമൂലകമാണ്. അതിന് സാധാരണ പറയും എന്താണ്, വേദ പ്രമാണമാണ്. വേദാത്മനെ, വേദസ്വരൂപൻ ഇവൻ, ഋഗജസാമരൂപത്തിലുള്ളവൻ, ശിരയോർത്തി വിസ്തൃതാവി നമോ ഭക്തിശ്രദ്ധാഭ്യാം സദാ കാര്യം. അതുകൊണ്ട് ശ്രേയോ അർത്ഥിപ്പി, ശ്രേയസ്സിനെ അർത്ഥിക്കുന്നവർ ഇവിടെ പറഞ്ഞല്ലോ, ഈ ഗുരു പരമ്പരയെ സ്മരിക്കുന്നത് ബ്രഹ്മവിദ്യാപ്രാപ്തിക്കുതകുന്നതാണ്, അതുപോലെ തന്നെ വേദത്തെ സ്മരിക്കുന്നതും, അതിനെ സ്മരിക്കുന്നതും എങ്ങനെ, ഭക്തിശ്രദ്ധയോടുകൂടി അതിനെ സ്മരിക്കുന്നതും ബ്രഹ്മവിദ്യാപ്രാപ്തിക്ക് ഉപകരിക്കും. അതിലൂടെയാണല്ലോ ബോധമുണ്ടാകുന്നത്. അതുകൊണ്ട് തസ്മൈ ബ്രഹ്മണേ സ്വയംഭുവേ നമ എന്ന് പറയുന്നതിലൂടെ അർത്ഥം പറയുന്ന ആ ബ്രഹ്മം, വേദരൂപത്തിലുള്ള ബ്രഹ്മം അല്ല, പരമാർത്ഥ ബ്രഹ്മം ഒന്നും കൊടുക്കാം, അത് തന്നെ താൻ തന്നെ ആയി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നമിക്കേണ്ടത് വേദത്തെയാണ്, അതിനെ നമിക്കുന്നു എന്നാണ്. അടുത്ത് വരുന്നത് മൂന്നാം അധ്യായമാണ്. ഈ കഴിഞ്ഞതിന് ആഗമപ്രധാനമെന്ന് പറയും, അവിടെ വേദത്തിനാണ് പ്രാധാന്യം. അടുത്ത് വരുന്നതിന് ഉപപത്തി പ്രധാനമെന്ന് പറയും, ഇവിടെ യുക്തിക്ക് പ്രാധാന്യമുണ്ട്. മുമ്പുള്ള ഭാഗത്ത് യുക്തി വന്നു, ഭാഷകാരൻ ഇവിടെ തുടങ്ങുന്ന അത് പറഞ്ഞുകൊണ്ടാണ്. ജനകോഹ വൈദേഹ ഇത്യാദി യാജ്ഞവൽക്കീയം കാണ്ഡം ആരംഭിതേ. ആദ്യം യാജ്ഞവൽക്കീയ കാണ്ഡം, ഇവിടെ യാജ്ഞവൽക്കിയന്റെ ഉപദേശമാണ്, അതുകൊണ്ട് യാജ്ഞവൽക്കീയ കാണ്ഡം എന്ന് പറയും. മധുകാണ്ഡം കഴിഞ്ഞു, ഇനി അടുത്ത് ഖിലകാണ്ഡം, അത് കഴിഞ്ഞു വരും. ഇവിടെ യുക്തിപ്രധാനമാണ്, ഉപപത്തി പ്രധാനോദ യാജ്ഞവൽക്യാഖി ഉച്ചതി. ഉപപത്തി പ്രധാനമാണ്. ഉപത്തി പ്രധാനത്വാ അതിക്രാന്തേന മധുകാണ്ഡേന സമാനാർത്ഥത്വേപി സതി എന്ന പുനരുക്തത. ഇത് കഴിഞ്ഞുപോയ മധുകാണ്ഡവുമായിട്ട് ഇതിന് സമാനത ഉണ്ടെങ്കിലും അതിന് ഈ മുനികാണ്ഡം, ഇതിന് മുനികാണ്ഡം എന്നും പറയും. യാജ്ഞവൽക്കിന് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇതിന് മുനികാണ്ഡം എന്ന് പേര് പറയുന്നത്. ഈ മുനികാണ്ഡത്തിന് പ്രാധാന്യമുണ്ടെങ്കിലും സമാനതയുണ്ടെങ്കിലും എന്ന പുനരുക്തത, ഇവിടെ പുനരുക്തിയില്ല. മധുകാണ്ഡം ഹി ആഗമപ്രധാനം, കഴിഞ്ഞുപോയത് ആഗമപ്രധാനമാണ്. ആഗമ ഉപത്തി ഹി ആത്മീകത്വ പ്രകാശനായ പ്രവൃത്തി ശക്കുനത കരതല ഗത ബില്ലുമിവ ദർശയിതു. ഇവിടെ രണ്ടിനും ഒരേ സ്ഥാനം കൊടുക്കുകയാണ്. യുക്തിയാഗമോഹി സംഭൂയ കരസ്ഥ ആമ്ലകാദിവൻ സുസൂക്ഷ്മോതി സദ്വസ്തു ശക്തോ ജ്ഞാപയിതം യത. ഉൾഭാഷ്യകാരൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. വേദം എന്ന് പറയുന്ന ഉപദേശം, ഗുരു ഉപദേശമാണ് വേദം. അത് ശബ്ദരൂപത്തിനിങ്ങനെ കൈമാറി വരുന്നു. എന്താ വേദത്തിന്റെ താല്പര്യം എന്നെങ്ങനെ ഗ്രഹിക്കും? കാരണം വേദത്തെ പലതരത്തിലും വ്യാഖ്യാനിക്കാം. ശബ്ദത്തിന് പല അർത്ഥങ്ങളും ഉണ്ടാവാം. ആത്യന്തികമായി അതെങ്ങനെ നിർണയിക്കും ഇതാണ് ഇതിന്റെ താല്പര്യം? ശരി, ഗുരു പറഞ്ഞു തന്നു, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ ആദ്യം ഗുരു ആരാണെന്ന് തീരുമാനിക്കേണ്ടി വരും. ആരാ ഗുരു? ഗുരു പറഞ്ഞതുകൊണ്ട് വേദാർത്ഥം ശരിയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഗുരുവിനെ ആദ്യം തീരുമാനിക്കും. ഗുരുവിനെ അറിയുന്നതിനെന്താ പറയും? ശരിയായ രീതിയിൽ വേദത്തിന്റെ താല്പര്യത്തെ പറയുന്നതാണ് ഗുരു എന്ന് പറയേണ്ടി വരും. വീണ്ടും വേദ താല്പര്യത്തിലേക്ക് വന്നു. വേദ താല്പര്യത്തിന് അറിയണമെങ്കിൽ ഗുരു ആരെന്നറിയണം. ഗുരു ആരെന്നറിയണമെങ്കിൽ വേദ താല്പര്യം എന്തെന്നറിയണം. ഇവിടെ അന്യോന്യാശ്രയ ദോഷം. പിന്നെങ്ങനെ തീരുമാനിക്കും? അവിടെ പിന്നെ ഒന്നിനെ ആശ്രയിക്കാൻ പറ്റും, യുക്തിയെ. യുക്തി ആശ്രയിക്കേണ്ടി വരും. വിശ്വാസമോ എന്തോ? വിശ്വാസം പൊതുവെ മൂഢന്റെ സമാധാനമാണ്. വിശ്വാസം എന്ന് പറയുന്നത് യുക്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് അനുഭവത്തിനെ അനുകൂലിക്കുന്നതാണ്. ഇപ്പോഴും അനുഭവത്തോട് ചേർന്ന് നിൽക്കുന്നതിനെ നമ്മൾ യുക്തി എന്ന് പറയത്തുള്ളൂ. അനുഭവത്തിന് വിരോധമായി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുമോ അതിൽ യുക്തിയില്ല. യുക്തി എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അനുഭവത്തെ അനുകൂലിക്കുന്നത്. അതും എങ്ങനെയുള്ള അനുഭവത്തെ? യഥാർത്ഥമായ അനുഭവത്തെ. രജിസർപ്പം കടിച്ചു മരിച്ചുപോയി ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമില്ല. എന്തുകൊണ്ട്? സർപ്പം കടിച്ചാൽ മരിക്കുമെന്ന് പറയുന്നതിന് യുക്തിയുണ്ട്, അത് ശരിയാ. കാരണം അത് വിഷമുള്ളതാണ്, അത് ദംശിച്ചു കഴിഞ്ഞാൽ മരിച്ചു. പക്ഷെ രജ്ജു സർപ്പം കടിച്ചു മരിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. എന്തുകൊണ്ട്? അത് അനുഭവത്തിന് നിരക്കുന്നതാണ്. അനുഭവത്തോട് യോജിച്ചു വരുന്നതല്ല. കാരണം തനിക്ക് പലതവണ രജ്ജു സർപ്പ അനുഭവം ഉണ്ടായി, ഒരിക്കലും അത് തന്നെ കടിച്ചില്ല, അത് കടിച്ചെങ്കിൽ തന്നെ തൊട്ടും മരിച്ചില്ല. ആ സമയം വാസ്തവത്തിലുള്ള സർപ്പം കടിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ ശരി, അത് ഇതിന് യുക്തിയുണ്ട്. കാരണം സർപ്പം വിഷമുള്ളതാണ്, അത് കടിച്ചാൽ മരിക്കാം, അത് അംഗീകരിക്കും. വേദ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് മുഖ്യമായി വരുന്ന ഒന്നാണ് ഉപപത്തി എന്ന് പറയുന്നത്, യുക്തി എന്ന് പറയുന്നത്. ആണ് ഭാഷകാരൻ പറയുന്ന ആഗമ ഉപപത്തി, ആഗമോ ഉപപത്തിയും യുക്തിയും. കേവലം അനുഭവം എന്ന് പറഞ്ഞാലും ശരി, സ്വീകരിക്കാൻ ഒക്കത്തില്ല. ഒരാൾ പറയുന്നു എനിക്ക് രണ്ട് കൊമ്പുണ്ട്, എന്താ നിങ്ങളിങ്ങനെ പറയാൻ കാരണം? ഇതെന്റെ അനുഭവമാണ്. അവിടെ തലയിൽ നോക്കിയിട്ട് കൊമ്പൊന്നും കാണുന്നില്ല. പക്ഷെ അയാൾ പറയുന്നത് എന്റെ അനുഭവമാണ്, എനിക്ക് രണ്ട് കൊമ്പുണ്ട്. അപ്പൊ പറഞ്ഞു തന്റെ തലയിൽ കൊമ്പൊന്നും കാണുന്നില്ലല്ലോ, ആര് പറഞ്ഞു എനിക്ക് രണ്ട് കൊമ്പുണ്ട്? അപ്പൊ ഈ രണ്ട് കൊമ്പുണ്ടെന്ന് പറയുന്നത് അയാളുടെ അനുഭവമാണ് അയാൾ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. പക്ഷേ ഉപപത്തി യുക്തിയുള്ളവനെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ വയ്യ, പറയുന്നു അത് ശരിയല്ല. പക്ഷെ അയാൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു എനിക്കുണ്ട് രണ്ട് കൊമ്പ്. അപ്പൊ എന്താ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം? പേര് ലൂസായി പോയത്. അപ്പൊ എന്താ അവിടെ യുക്തിയില്ല, ചെറിയൊരു തകരാറുണ്ട്. അപ്പൊ അയാൾക്ക് തോന്നി തനിക്ക് കൊമ്പ് മുളച്ചെന്ന് തോന്നി, അത് പറയുന്നു. അപ്പൊ ഒരാൾ പറയുന്നു എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ സ്വീകരിക്കുന്നില്ല. സംശയം, വിപരീയം, അജ്ഞാനം, ഇതെല്ലാം അനുഭവമാണ്. ഞാനിതാ എന്റെ അനുഭവം പറയുന്നു, നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കാനുള്ള ബാധ്യത ആർക്കുമില്ല. വിവേകമുള്ളവൻ ഒട്ട് സ്വീകരിക്കത്തുമില്ല. വിവേകമുള്ളവൻ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? അവൻ അവന്റെ യുക്തി കൊണ്ട് പരിശോധിക്കും, അത് യുക്തിക്ക് നിരക്കുന്നതാണോ? അങ്ങനെ സംഭവിക്കാമോ? മനുഷ്യന് കൊമ്പ് മുളയ്ക്കാമോ? സാധ്യമല്ല. അപ്പൊ ഇയാൾ പറയുന്നുണ്ടെങ്കിൽ ഇയാളുടെ ബുദ്ധിക്ക് എന്തോ തകരാറാണ്. അപ്പൊ ഇയാളെ ചികിത്സിക്കേണ്ടതാണ് എന്ന് പറയും. പിന്നെ വിശ്വാസമുള്ളവനാണെങ്കിൽ സ്വീകരിച്ചെന്ന് പറയും. ആണ് പറയുന്നത് മൂഢന്റെ അവസാനത്തെ ആശ്രയമാണ് വിശ്വാസം. മൂഢനോടാണ് പറയുന്നത് ആ എനിക്ക് രണ്ട് കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ അവൻ കരുതും തീർച്ചയായിട്ടും ഇയാൾക്ക് രണ്ട് കൊമ്പ് കാണും, പക്ഷെ എന്റെ കണ്ണിന് ആ കൊമ്പ് കാണുന്നതിനുള്ള ശേഷി ഇല്ല, അതുകൊണ്ടാ കാണാം. ഗുരു പറയും എന്തുകൊണ്ട് നീ കാണുന്നില്ല, നിനക്ക് ദിവ്യദൃഷ്ടിയില്ല. ദിവ്യദൃഷ്ടി ഉണ്ടെങ്കിലേ അത് കാണാൻ പറ്റും. പിന്നെ ദിവ്യദൃഷ്ടിക്ക് അന്വേഷിച്ചുള്ളത് എവിടെയാ ദിവ്യദൃഷ്ടി കാണുന്നത്? ഗുരുവിന്റെ കൊമ്പ് കാണാൻ വേണ്ടിട്ട്. അത് മൂഢത, വിശ്വാസം. വേദം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആത്മബോധത്തിൽ അങ്ങനെയുള്ള വിശ്വാസം, മൂഢത അതൊന്നുമല്ല, ഇവിടെ യുക്തിയാണ്. രണ്ടു കൂട്ടരുണ്ട്, ഒന്ന് വിശ്വാസവാദികൾ, മറ്റൊന്ന് യുക്തിവാദികൾ. വിശ്വാസവാദികൾ പറയും ഓ അത് ഈ ബുദ്ധി എന്നൊക്കെ പറയുന്നത് അത്തമായ കാര്യമാണ്, അതൊരുപാട് ദോഷങ്ങളുള്ളതാണ്, ഭ്രമം തുടങ്ങിയ ദോഷങ്ങളുള്ളതാണ്, അതുകൊണ്ട് ഒരിക്കലും അതിനെ നമുക്കങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല, അത് ചിലപ്പോൾ വഞ്ചിക്കും ചതിക്കും. അതുകൊണ്ട് വിശ്വാസത്തെ ആശ്രയിക്കും, വിശ്വാസത്തെ രക്ഷിക്കും. സംശയ ആത്മാവിനെ ശരി എന്ന് പറയുന്നു, വിശ്വാസത്തെ മുറുകെ പിടിച്ചു പോവാം എന്ന് പറയും. ഒരു പരിധി വരെ നല്ലതാണ്. മൂഢതയ്ക്ക് വേറെ മറുമരുന്നില്ല, അവിടെ പിന്നെ വിശ്വാസം വന്നില്ല. വിശ്വാസത്തിലൂടെയെങ്കിലും ഒരുവൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ലതാണ്, ആ രീതിയിൽ അതും നല്ലതാണ്. പക്ഷെ ഇവിടെ തത്വചിന്തയാണ്, ആത്മവിചാരമാണ്, അവിടെ അത്തരം കാര്യങ്ങൾക്കൊന്നുമില്ല. ഒരു സ്ഥാനമില്ല. അതുകൊണ്ട് പറയുന്നു ആഗമോപത്തിഹി ആത്മീകത്വ പ്രകാശനായ. അതിന് ഇവിടെ പറയുന്ന ആത്മീകത്വ ബോധം അത് വിശ്വാസം കൊണ്ടുണ്ടാകേണ്ടതല്ല. ആഗമ ഉപപത്തി ഇത് രണ്ടും വേണം. വേദജ്ഞാനം അത് സ്വാനുഭവ യുക്തിക്ക് പ്രതികൂലമല്ലാത്ത സ്വാനുഭവം അതിനോട് ചേരണം. അതാണ് സാധാരണ പറയാറുള്ളത് ശ്രുതി യുക്തി അനുഭവം എന്ന് പറയുന്നത്. ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ താല്പര്യം, ശ്രുതിയിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം അത് യുക്തിക്ക് നിരക്കുന്നതാകണം. എന്നിട്ട് അത് എന്നാലേ അത് സ്വാനുഭവമാകത്തുള്ളൂ, അല്ലെങ്കിൽ പറയുന്നവരുടെ അനുഭവമായിരിക്കും. ഇവിടെ പറയുന്ന സർവ ആത്മീകത്വ ജ്ഞാനം, ആത്മീകത്വ പ്രകാശനം എന്ന് പറയുന്നത് ഉപദേശിക്കുന്നവരുടെ ജ്ഞാനമല്ല, കേൾക്കുന്നവന്റെ ജ്ഞാനമാണ്. ആത്മീകത്വ ബോധത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപദേശിക്കുന്ന എന്റെ ജ്ഞാനമാണ്, കേൾക്കുന്ന നിന്റെ ജ്ഞാനമല്ല, അങ്ങനെ രണ്ടില്ല. അവിടെ ഗുരുവിന്റെ അനുഭവം ആണ് പറയുന്നത്, എന്റെ അനുഭവമല്ല, അങ്ങനെയില്ല. എന്തുകൊണ്ടില്ല? കാരണം ഇവിടെ ആഗമം ബോധിപ്പിക്കുന്നത് ശ്രോതാവിന്റെ ജ്ഞാനത്തെയാണ്. അല്ല, പറയുന്നവന്റെ ജ്ഞാനത്തെയല്ല ബോധിപ്പിക്കുന്നത്. എന്താ ശ്രോതാവിന്റെ ജ്ഞാനത്തെ നീ എന്നതാണ് എന്നാ പറയുന്നു. ശരി, നീ എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഇന്നതാണെന്ന് ധരിക്കുക. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് ബോധിക്കണമെന്നാണ് പറയുന്നത് ശ്രുതി. അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് ആത്മബോധം എന്ന് പറയുന്നത്. അതെന്താ ഉപദേശിക്കുന്ന ആളിന്റെ ജ്ഞാനമാണ്, അല്ല കേൾക്കുന്നവന്റെ ജ്ഞാനമാണ്. ഗുരുവിന്റെ ജ്ഞാനമല്ല, ശിഷ്യന്റെ ജ്ഞാനമാണ്. എന്താ ഗുരുവിന് ജ്ഞാനമില്ലെന്നല്ല പറയുന്നു. ഗുരു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് ആത്മനിഷ്ഠമായി ഗ്രഹിച്ചുകൊണ്ടാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഉപദേശത്തെ ആത്മനിഷ്ഠമായി ഗ്രഹിക്കുമ്പോൾ അത് ഗുരുവായി. വീണ്ടും ആ ഉപദേശത്തെ ആത്മനിഷ്ഠമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അവിടെയാണ് ഗുരുത്വം. അതാണ് ഇവിടെ പറയുന്നത് ആചാര്യ പരമ്പര. ആചാര്യ പരമ്പര എന്ന് പറയുമ്പോൾ ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, ഒന്ന് പഞ്ചമ്യന്തത്തിൽ പറഞ്ഞത് ആചാര്യൻ, പ്രഥമാന്തത്തിൽ പറഞ്ഞ ശിഷ്യൻ. ആചാര്യ പരമ്പരയിൽ ആചാര്യന് ശിഷ്യനൊന്ന് രണ്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ പരമ്പര എന്നിങ്ങനെ പറയാൻ പറ്റും? ഒന്നേ ഉള്ളൂ. എന്താണ്? തത്വത്തെ ബോധിച്ചവർ, എല്ലാവരും തത്വത്തെ ബോധിച്ചവരാണ്. അങ്ങനെ തത്വത്തെ ബോധിക്കുന്നത് ഓരോരുത്തർ. ബോധിപ്പിക്കുന്ന ആളിനെ ആചാര്യനെന്നും ബോധിക്കുന്ന ആളിനെ ശിഷ്യനെന്നും പറയുന്നേ ഉള്ളൂ. രണ്ടുപേരും തത്വത്തെ ബോധിച്ചവരാണ്. അങ്ങനെ ബോധിക്കുമ്പോൾ ആത്മനിഷ്ഠമായി ബോധിക്കുന്നു. നമ്മൾ സാധാരണ ഭാഷയിൽ പറയും തന്നെക്കുറിച്ച് ബോധിക്കുന്നു. ആ ബോധം തൻ്റെ ജ്ഞാനമാണ്, അത് യുക്തിയോട് ചേരുന്നതാണ്. അതുകൊണ്ട് ആത്മീകത്വ പ്രകാശനായ, ആത്മീകത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് ഇവിടെ ഉപദേശിക്കുന്ന ജ്ഞാനത്തെ പ്രവൃത്തി ശക്നത, അത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ, അല്ലാതെ ബുദ്ധി അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നത് അത് ഇതിലുപയോഗിക്കാൻ പാടില്ല. കേവലമായ വിശ്വാസം അത് മാത്രം മതി. ചിന്തിക്കാൻ പാടില്ല, തത്വം ശ്രവിക്കാൻ പാടില്ല, മനനം ചെയ്യാൻ പാടില്ല. അതൊക്കെ അസംബന്ധമാണ്. അതാണ് അദ്വൈതം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതെന്തോ ആകാശത്ത് നിന്ന് പൊട്ടിവീഴുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീഴും, കണ്ണടച്ചിരുന്നാൽ മതി. ഇവയുള്ള മിഥ്യാദാനം, ഭ്രാന്തി, അതിനൊന്നും ഒരു കഴമ്പുമില്ല. കരതലഗത ബില്ലും ഇവ ദർശയിതും പറയുന്നു. യുക്തിയാഗമൂഹി സംഭൂയ കരസ്ഥ ആമലകാദിവ, കരസ്ഥാമലകമെന്ന് ആമര വന്നോ ആമലകം വന്നോ ബില്ല് വന്നോ എന്തായാലും ശരി, ഉള്ളം കയ്യിലിരിക്കുന്ന ഒരു വസ്തു എന്ന്, ഉള്ളം കയ്യിലിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ട്. തൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്ന വസ്തു എന്താണ്? അത് ആമലകമാണോ ബില്ലുമാണോ നെല്ലിക്കയാണോ പൂവളക്കായാണോ എന്ന് ആരോടും ചോദിക്കേണ്ട കാര്യമുണ്ട്? ഉള്ളം കയ്യിലിരിക്കുന്ന വസ്തു തനിക്ക് സ്പഷ്ടമാണ്. എന്തുകൊണ്ട്? അത് തൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതുപോലെ തൻ്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചാൽ അത് തനിക്ക് സ്പഷ്ടമാണ്, തന്നിൽ നിന്ന് അന്യമല്ല. അതിനുള്ള ഒരു യുക്തിയായിട്ടാണ് ഇതിനെ പറയുന്നത്. ഇതാണ് യുക്തി, ഇതും ഒരു യുക്തിയാണ്. കയ്യിലിരിക്കുന്ന നെല്ലിക്ക നെല്ലിക്കയാണോ എന്ന് മറ്റൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനെക്കുറിച്ച് ബോധമുള്ളത് എന്നുവെച്ചാൽ അത് സ്പഷ്ടമാണ്, വ്യക്തമാണ്. അതുപോലെ ശ്രുതിയും സ്വസ്വരൂപത്തെ പരമാർത്ഥമായി തത്വമായി വ്യക്തമായി ബോധിപ്പിക്കുന്നു. തത്വം അത് നീ ആണ്, ആ തത്വമാണ് നീ എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. അതിന് ഉപപത്തിയില്ലാതെ ഈ ഉപപത്തിയാണ് പറയുന്നത്. മനനം എന്ന് പറയുന്നു ഇവിടെ. ശ്രവണം തുടർന്ന് മനനം എന്ന് പറയുന്ന ഇതാണ്. തത്വത്തെ ബോധിക്കുന്നു, ഗ്രഹിക്കുന്നു. പക്ഷെ അത് ഗ്രഹിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമം ബുദ്ധിയാണ്. ബുദ്ധി എന്ന് പറയുന്നത് നാനാ ദോഷങ്ങളോടുകൂടിയത്, അജ്ഞാന സംശയ വിപരി ദോഷങ്ങളോടുകൂടി. തത്വത്തെ യാതൊരു സംശയവും കൂടാതെ നേരിട്ട് ബോധിപ്പിച്ചാലും ബുദ്ധി കിടന്നു കുഴങ്ങും, അതങ്ങനെ ശരിയാവും. തത്വത്തെ ബോധിക്കുന്നവനാണ് സംശയങ്ങൾ ഉന്നയിക്കുന്നത്, ബോധിച്ചിട്ടാണ്. അത് ബുദ്ധിയുടെ സ്വഭാവം. അതങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. താനങ്ങനെ ബ്രഹ്മമാകും ആണെങ്കിൽ തന്നെ ബ്രഹ്മത്തെ അറിയുന്നത് ഇങ്ങനെയാണോ, അറിഞ്ഞാൽ തന്നെ ഈ അറിവ് മതിയോ, പിന്നീട് മറ്റേതെങ്കിലും ഓർമ്മ ഉണ്ടാകുമോ, ഇങ്ങനെ നാനാതരത്തിലുള്ള വിക്ഷേപങ്ങളുണ്ടാകും. അതിനെല്ലാം നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുക്തി. അത് പറയും ശ്രുതി അനുസാരിയായ യുക്തി എന്ന് പറഞ്ഞാൽ വേദത്തിൽ ബോധിപ്പിച്ച ആ തത്വം സ്വസ്വരൂപം, അതിൻ്റെ പ്രകാശനത്തിന് ബോധത്തിന് ഉപകരിക്കുന്ന യുക്തി. ആ ബോധത്തിന് വേണ്ടിയാണല്ലോ ഇത് ഉപദേശിക്കുന്നത്. ആ ബോധം യുക്തി എങ്ങനെ സഹായിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ആ ബോധം എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ബോധിക്കാൻ കഴിയുമോ, കഴിയുമെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം, കഴിയില്ലെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? രണ്ടിനും കൊണ്ട് താല്പര്യം. ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താല്പര്യം? ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? രണ്ടും അറിയണം. ആ രണ്ട് തരത്തിൽ പറയുന്നതിന് താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അവിടെ യുക്തി വേണം. ആ യുക്തി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ അതങ്ങനെ സംഭവിക്കും, എങ്ങനെയാണ് സംഭവിക്കേണ്ടത്, ഇത് സംഭവിച്ചാൽ മതിയോ, ഇനി എന്ത് സംഭവിക്കണം? ഇവിടെയെല്ലാം സ്വന്ത ബുദ്ധിയെ തന്നെ ആശ്രയിക്കും. ആത്മനാത്മാനം എന്ന് പറയുന്നത് വീത പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കരതല ഗത വിന്ദു വിവ, ഉള്ളം കയ്യിലെ കൂവളക്ക പോലെ അല്ലെങ്കിൽ നെല്ലിക്ക പോലെ അത് വ്യക്തമായിരിക്കുന്നു. സുസൂക്ഷ്മതി സദ്വസ്തു ശക്തു ജ്ഞാപയിതം യത. ഈ സദ്വസ്തു സ്വസ്വരൂപം, ശ്രോതാവിന്റെ സ്വരൂപം അതിസൂക്ഷ്മമാണ്. അത് സ്വസ്വരൂപം ജ്ഞാനസ്വരൂപമാണ്, സസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്. സച്ചിദാനന്ദമാണ്, അതിനെ ഒന്നിനും മറയ്ക്കാൻ കഴിയില്ല, അത് സ്വതസിദ്ധമാണ്, അപരോക്ഷമാണ് എന്നെല്ലാം പറഞ്ഞിട്ടും അത് മറയുന്നു. ബുദ്ധിദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങളെ മാറ്റണമെങ്കിൽ അവിടെ യുക്തി, മനന രൂപത്തിലുള്ള യുക്തി അല്ലെങ്കിൽ യുക്തി രൂപത്തിലുള്ള മനനം ആവശ്യമാണ്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു, അത് ശക്തമാണ്, അതിന് യാതൊരു അതിൻ്റെ പ്രകാശത്തെ ഇല്ലാതാക്കാൻ ഒന്നിനും കഴിയില്ല, എന്നാലും ചെറിയ മേഘങ്ങളെല്ലാം മറച്ചു കളയും. അതിനെ കാണാൻ ആഗ്രഹിക്കുന്നവൻ്റെ കണ്ണിൽ നിന്നും മറച്ചു കളയും. നിസ്സാരമായ കാര്യങ്ങൾ, അതും സൂര്യനുമായിട്ട് താരതമ്യം ചെയ്യാൻ കൂടെ വയ്യ. സൂര്യൻ്റെ പ്രകാശവും മറയ്ക്കുന്ന വസ്തുവിൻ്റെ ശക്തിയും തമ്മിൽ എന്തെങ്കിലും താരതമ്യമുണ്ടോ? ഇല്ലെങ്കിലും മറയ്ക്കുന്നു, നിസ്സാരമായ ദുർബലമായ കാര്യങ്ങളും മറയ്ക്കുന്നു. അതുപോലെ ഇത് സച്ചിദാനന്ദമായി സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഈ ബുദ്ധിദോഷം മറയ്ക്കുന്നു. രോഗത്തിനനുസരിച്ചല്ലേ ചികിത്സ, ഇനി രോഗിക്കല്ലേ ചികിത്സ വേണ്ടത്? രോഗി ഒരാൾ ചികിത്സ മറ്റൊരാൾക്കായ പ്രയോജനമുണ്ടോ? രോഗം ഇവിടെ ബുദ്ധിക്കാണ്, അപ്പൊ ചികിത്സയും ബുദ്ധിക്ക് തന്നെ. അജ്ഞാനാദി ദോഷങ്ങളാണ് ബുദ്ധിയുടെ രോഗം, അതിനുള്ള മരുന്നാണ് ഉപപത്തി. ഇവിടെ പറയുന്ന മനനം അതും അവിടെ തന്നെ പ്രയോഗിക്കേണ്ടത്. എന്തുവരുന്നു? കരതലഗതമില്ലും ഇവ, ഇത് സ്പഷ്ടമാകുന്നു. ഇതെല്ലാം ഈ പറയുന്നത് ജ്ഞാനം, അതിന് യുക്തി വേണം, ഇതൊക്കെ പറയുന്നത് ഭാവനയാണ്, മുമ്പ് പറഞ്ഞതുപോലെയുള്ളതല്ല. എന്തുകൊണ്ട്? ശ്രോതവ്യോ മന്തവ്യ ഇതി ഉക്തം. ശ്രോതവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മുമ്പ് കടന്നുപോയതാണ് മന്തവ്യ, മനനം ചെയ്യണം, അതാണ് യുക്തി എന്ന് പറയുന്നത്. ശ്രുതി അനുസാരിയായ യുക്തി, ശ്രുതി ബോധിപ്പിക്കുന്ന നീയാണ് പരമാർത്ഥ വസ്തു എന്നാണ് ബോധിപ്പിക്കുന്നത്. ആ ബോധത്തിന് വിരോധമായിട്ടാണ് ഇവിടെ സംശയവിപര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അതിനെ നിഷേധിക്കാനാണ് യുക്തി ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ബോധത്തെ നിഷേധിക്കാനല്ല. അത് പാടില്ല. ആ ശ്രുതി നിന്ന് കിട്ടുന്ന ബോധത്തെ സംരക്ഷിക്കുന്നു, ദീപം ജ്വലിപ്പിക്കുന്ന പ്രകാശത്തിന് വേണ്ടിയിട്ട്. ശരി, ഇനി ആ പ്രകാശത്തെ മറയ്ക്കുന്നതിന് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സം മാറ്റും. എന്തെങ്കിലും വസ്തു കൊണ്ട് ദീപം മറഞ്ഞിരിക്കുന്നു, അതിനെ മാറ്റും. അതിന് പ്രയത്നിക്കണം. പ്രയത്നം ദീപത്തെ അണയ്ക്കാൻ വേണ്ടിയാകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ പ്രയോജനമില്ല. അത് സംഭവിക്കാം, അഗ്നിയിലേക്ക് ഊതിക്കഴിഞ്ഞാൽ അത് അഗ്നിയെ വർദ്ധിപ്പിക്കാനും സഹായിക്കും, അഗ്നിയെ ഇല്ലാതാക്കാനും സഹായിക്കും. വായു വീശി കഴിഞ്ഞാൽ രണ്ടും സംഭവിക്കാം. അതുകൊണ്ട് തീ കെട്ടുപോവാം, അല്ല അത് വർദ്ധിക്കുകയും ചെയ്യാം. അതുകൊണ്ട് യുക്തി എന്ന് പറയുന്നത് ശ്രുതി അനുസാരി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ഈ ബോധത്തെ ദൃഢപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. വിപരീതമായി ചിന്തിക്കാം, കാരണം ബുദ്ധിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ജീവന് സ്വാതന്ത്ര്യമുണ്ട്. ഇത് അസംബന്ധമാണെന്നുള്ള തരത്തിലും ചിന്തിച്ചാ വഴിക്കും പോവാം, സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട്. അങ്ങനെ വരാതിരിക്കാൻ പറഞ്ഞ് ശ്രുതി അനുസാരിയായിരിക്കണം. പിന്നെ അനുകൂലമായ വ്യക്തികൾ കൊണ്ട് ഈ ജ്ഞാനത്തെ സംരക്ഷിക്കണം, ഇത് നശിച്ചു പോകാതെ. പ്രതികൂലമായ വ്യക്തികളുണ്ട്, ഈ ജ്ഞാനത്തെ നശിപ്പിക്കരുത്. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ തത്വത്തെ ശ്രവിച്ചു കഴിഞ്ഞാൽ ചില ബുദ്ധി അങ്ങനെ പറയൂ, എന്തോന്ന് തത്വം, ഇതൊക്കെ സംബന്ധം വെറും പ്രസംഗം, ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമില്ല. അവിടെയും ഉപയോഗിക്കുന്ന യുക്തിയാണ് ഇതിനെ നിഷേധിക്കാൻ വേണ്ടി, ഈ അറിവിനെ നിഷേധിക്കാൻ വേണ്ടി. അതുകൊണ്ട് പറയുന്ന ശ്രുതി അനുസാരിയായ മനനം, അതാണ് ശ്രോതവ്യവും മന്ദവീതി. തസ്മാത് ആഗമാർത്ഥസീവ പരീക്ഷാപൂർവ നിർദ്ധാരണായ. ഇപ്പം നമ്മൾ പറഞ്ഞു ഉദ്ഭാവിത ദോഷ അപാകരണ പരസരം, പരീക്ഷ എന്ന് പറയുന്നതാണ്. സാറിന് നമ്മൾ പറയുന്ന പരീക്ഷയല്ല. പരീക്ഷ എന്ന് പറയുന്നത് ന്യായശാസ്ത്രത്തിലൊരു ഒരു മുഖ്യമായൊരു കാര്യമാണ് പരീക്ഷ. ആ പരീക്ഷ തന്നെയാണ് ഇന്നത്തെ പരീക്ഷയായി മാറിയിരിക്കുന്നത്. വേറെ തരത്തിലാണെന്ന് കാണുന്നു. എന്താണ് പരമാർത്ഥം എന്ന് പറഞ്ഞു. പരമാർത്ഥം എന്ന് പറയുന്ന ഒരാൾക്ക് പറയാതായി കാണുന്നതാണ് പരമാർത്ഥം എന്നും പറയാം. അതല്ല, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളുടെ താല്പര്യം എന്താ? നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? നിങ്ങളിവിടെ ഇരുന്ന് സംസാരിക്കുന്ന എൻ്റെ ഉദ്ദേശ്യം എന്താണ്? അതാദ്യം മനസ്സിലാക്കണം. ഈ തർക്കീയന്മാർ പറയുന്നു ആദ്യം ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും എന്തിനെങ്കിലും കൂടി പറഞ്ഞ് നമ്മൾ സാറിന് പറയുന്നുണ്ടല്ലോ, അവൻ എന്താ അവൻ്റെ സംഭാഷണം, അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയും. ഉദ്ദേശം എന്താ? ഉദ്ദേശ്യമാണ്, ലക്ഷ്യം എന്ന് പറയുന്നതല്ലേ. അപ്പം ആദ്യം മനസ്സിലാക്കണം ആര് എന്ത് പറഞ്ഞാലും. അത് സാറിൻ്റെ ലൗകികമായ കാര്യങ്ങളായാലും നമ്മളത് അന്വേഷിക്കും, എന്താ അതിൻ്റെ ഉദ്ദേശ്യം. പിന്നെ നമ്മൾ അത് ചിന്തിക്കുന്നത് എന്താണ്? ലക്ഷണം, അതിനെങ്ങനെ പറയുന്നു ആ കാര്യം, ഏത് തരത്തിലാണ് അതിനെ പറയുന്നത്, അത് ലക്ഷണമായി. പിന്നെ പറയും പരീക്ഷ. അപ്പോൾ തത്വനിർണയത്തിന് ഇത് മൂന്നും വേണമെന്നാണ് നൈയായികന്മാർ പറയുന്നത്. ഉദ്ദേശ്യം, ലക്ഷണം, പരീക്ഷ, മൂന്നും വന്നാലേ അത് ആത്മാവിൻ്റെ കാര്യത്തിൽ പറയുന്നതല്ല, ഏതൊരു വിഷയത്തെ സംബന്ധിച്ചാലും ശരി. അതിലവസാനത്ത് പരീക്ഷയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരീക്ഷാപൂർവം, പരീക്ഷ എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്ന ഉപപത്തി അല്ലെങ്കിൽ യുക്തി എന്ന് പറയുന്നത്. അത് ശരിക്കും ചിന്തിച്ചു പോകുന്നു, അത് ശരിയാകുമോ? അതിന് ആത്യന്തികമായി ആശ്രയിക്കുന്ന സ്വാനുഭവത്തെയാണ്, സ്വാനുഭവത്തിന്റെ ബലത്തിൽ ചിന്തിക്കുന്നു, അത് പരീക്ഷ. അപ്പൊ സച്ചിദാനന്ദം എന്ന് പറഞ്ഞു, അതങ്ങനെ സംഭവിക്കാമോ? താനെങ്ങനെ സച്ചിദാനന്ദമാകുന്നു? എന്താണ് സത്ത്, എന്താണ് ചിത്ത്, എന്താണ് ആനന്ദം? അത് ഒന്നാണോ അതേ പലതാണോ? അത് അനുഭവത്തിൽ വരുന്നുണ്ടോ? അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ്? അതിൻ്റെ പാരമാർത്ഥികത എന്താണ്? ഇത്തരത്തിൽ ചിന്തിക്കുന്നതാണ് പരീക്ഷ. ഈ പരീക്ഷയിലൂടെ പദാർത്ഥങ്ങളുടെ ശരിയായ ജ്ഞാനം ഉണ്ടാകണമെന്നാണ് താർക്കികന്മാർ പറയുന്നത്. ന്യായ വൈശേഷിക ശാസ്ത്രത്തിനൊക്കെ അവർ മുഖ്യമായി ആശ്രയിക്കുന്നതിന് അദ്വൈതിയും ആ പരീക്ഷയെ സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ഉദ്ഭാവിത ദോഷ അപാകരണ പ്രശ്നം, അതാണ് ഒരു കാര്യം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും മനസ്സിൽ അതിനെ സംബന്ധിച്ചുള്ള വിപരീത കാഴ്ചപ്പാടുകൾ. നീ സച്ചിദാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ഞാൻ എല്ലാ പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും മനസ്സിന്റെ വിക്ഷേപങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ സച്ചിദാനന്ദമാകും? ഇതാണ് ഉദ്ഭാവിത ദോഷം എന്ന് പറയുന്നത്, കൽപ്പിക്കുന്ന ദോഷം. അങ്ങനെയുള്ള ദോഷങ്ങൾ ഈ ദോഷവും അനുഭവമാണല്ലോ. ഞാൻ വിക്ഷിപ്തനാണ്, ഞാൻ ദുഃഖിയാണ്, ഇതൊക്കെ സ്വാനുഭവമാണ്. അപ്പോൾ ഇത്തരം ദോഷങ്ങളെ മുൻനിർത്തിയും ചിന്തിക്കാം, ഇത്തരം ദോഷങ്ങൾ നിലനിൽക്കെ ഞാനെങ്ങനെ സച്ചിദാനന്ദമാകും എന്ന് പറയുന്നു ഉദ്ഭാവിത ദോഷം. അവിടെ പറയുന്നു ഈ അനുഭവം ശരി തന്നെയാണ്, പക്ഷേ ഈ അനുഭവത്തെ കുറിച്ച് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഇത് സഹജമാണ്. ഞാൻ ഇവിടെ പറയുന്നത് ഈ അനുഭവത്തിൻ്റെ പരമാർത്ഥം, ഈ അനുഭവത്തിനൊരു പരമാർത്ഥമാണ് എന്നിങ്ങനെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ആ പരമാർത്ഥത്തെയാണ് പറയുന്നത് സച്ചിദാനന്ദം. പിന്നെ അതും ഇതുമായിട്ട് എന്താ ബന്ധം, താനുമായിട്ട് എന്താ ബന്ധം, ഇത്തരത്തിൽ അതിന് വരാമെന്നുള്ള ദോഷങ്ങളെ അപാകരണ പരിസരം നിരസിച്ചുകൊണ്ട്, അതിനാണ് യുക്തി എന്ന് പറയുന്നത്. അത് യുക്തി ഉപയോഗിച്ചവർക്ക് എന്തും ചിന്തിക്കാം, യുക്തിക്കും അവസാനമുണ്ട്. തർക്കത്തിന് പ്രതിഷ്ഠയില്ല എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് പറയുന്നു ആഗമാർത്ഥസൈവം, ശ്രുതി താല്പര്യം അതാണ്. ശ്രുതി താല്പര്യത്തിൽ യുക്തി എന്ന് അവസാനിക്കുന്നു. എന്നുവെച്ചാൽ ഇത് ശ്രുതി താല്പര്യം എന്താ, ശ്രുതിയുടെ താല്പര്യം വേറൊന്നുമല്ല ഈ ലോകമോ മറ്റൊന്നുമല്ല, ശ്രോതാവാണ് ശ്രുതിയുടെ താല്പര്യം. ചിന്തിച്ച ഏതുവരെയൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം തന്നെ തന്നെ ഒന്ന് ചേരണം, തന്റെ പരമാർത്ഥത്തെയാണ് ഗ്രഹിക്കേണ്ടത്, അതാണ് ആഗമ താല്പര്യം. അപ്പോൾ ഉപപത്തി യുക്തി അത് പരീക്ഷാപൂർവകമായി ആഗമ താല്പര്യമായ തന്നെ ഗ്രഹിക്കണം. തസ്മാത് അതുകൊണ്ട് ആഗമാർത്ഥസീവ പരീക്ഷാപൂർവം നിർദ്ധാരണമായ നിശ്ചയിക്കണം. ഇവിടെ ആത്മബോധം എന്ന് പറയുന്നത് ആത്മനിശ്ചയമാണ്. ഇതിൻ്റെ അവസാനമാണ് ആ നിർദ്ധാരണം. നിർദ്ധാരണം കഴിഞ്ഞ് പിന്നെ മറ്റൊന്നില്ല, അതാണ് ആഗമാർത്ഥം. അത് ശ്രവണം, പരീക്ഷ, മനനം, നിർദ്ധാരണം, നിധ്യാസനം, മൂന്ന് കാര്യങ്ങളിവിടെ പറഞ്ഞിരിക്കുകയാണ്. നിശ്ചയം, ശ്രവണം, മനനം, നിധ്യാസനം എന്ന് മുമ്പ് പറഞ്ഞു തന്നെ. പരീക്ഷയില്ലാതെ നിർദ്ധാരണം വരത്തില്ല. അത് സച്ചിദാനന്ദ ശരിയാകുമോ അല്ലയോ എന്നുള്ള ചിന്തയാണ് പരീക്ഷ. താൻ സച്ചിദാനന്ദമായിരിക്കുമോ അല്ലയോ, ആകുമെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ, ആകില്ലെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ, അങ്ങനെ ചിന്തിക്കുന്നു. രണ്ടു തരത്തിനെയും സഹായിക്കുന്നതിന് യുക്തികളുണ്ട്. അതിന് പ്രബലമായ യുക്തി കൊണ്ട് താൻ സച്ചിദാനന്ദമാണെന്ന് സമർത്ഥിക്കുന്നു, അതാണ് ശ്രുതിയും ചെയ്യുന്നത്. ദുന്ദുബി ദൃഷ്ടാന്തവും മറ്റും മുമ്പേ വന്നിട്ടുണ്ട്. തത്വമസിയുടെ ഉദ്ദാലകന്റെ ഉപദേശത്തിൽ മറ്റും ആ യുക്തികളെല്ലാം പ്രയോഗിച്ചു കഴിഞ്ഞു. അങ്ങനെ നിർദ്ധാരണമായ യാജ്ഞവൽക്കിയം കാണ്ഡം, അതിനു വേണ്ടിയിട്ടാണ് ഈ മുനികാണ്ഡം അല്ലെങ്കിൽ യാജ്ഞവൽക്കിയ കാണ്ഡം. ഉപപത്തി പ്രധാനം, ഇത് യുക്തി പ്രധാനമാണ്. ആഖ്യായികാവ് വിജ്ഞാനസ്തുത്യർത്ഥ, ഇവിടെ ഒരു കഥയിലാകണം. ജനകന്ദന്റെ സദസ്സിൽ പണ്ഡിതന്മാരായ ബ്രാഹ്മണരെല്ലാം ഒത്തുകൂടി അവിടെ യാജ്ഞവൽക്കനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, യാജ്ഞവൽക്കിയ സമാധാനം പറയുന്നു. ഇങ്ങനെ തുടർന്ന് അങ്ങോട്ട് പോകുന്നു, തത്വത്തിലേക്ക് പോകുന്നു. തുടക്ക ഉപാസനയാണ്. അപ്പോൾ അവിടെ ഇത് ഇതിനെ കഥയെന്നാണ് പറയുന്നത്. ഭാഷകാരം ഒരിക്കലും ഇതിനെ ഒന്ന് ചരിത്രമായിട്ട് സ്വീകരിക്കുന്നില്ല. നമ്മളിതിനെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊരു ചരിത്രമാണെന്ന് തോന്നി. യാജ്ഞവൽക്കെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ചരിത്ര ഭാവന വരും. ഭാഷകാരൻ പറയുന്നത് കഥയാണ്, തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഥ. അതെന്തിനു വേണ്ടി? വിജ്ഞാനസ്തുത്യർത്ഥ. ഇവിടെ ഉപദേശിക്കുന്ന ആ വിജ്ഞാനത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി ഉപായവിധി പരാവ, ഉപായവിധിക്കെന്നും പറയും. ജ്ഞാനത്തിനെ പ്രാപിക്കുന്നുള്ള ഉപായങ്ങളെ വിധിക്കുകയാണ്. അതിവിടുത്തെ ഒരു ഉപായമായിട്ട് ഇവിടെ നിർദ്ദേശിക്കുന്നത് ദാനമാണ്. ജനകൻ പശുക്കളുടെ കൊമ്പുകളിൽ സ്വർണം കെട്ടിയിട്ട് ആ സ്വർണത്തോടുകൂടി പശുക്കളെ സദസ്സം നിർത്തിയിട്ട് പറയുന്നു, ആ ഇവിടെ ബ്രഹ്മജ്ഞാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പശുവിനെ കൊണ്ടുപോകും എന്നുവെച്ചാൽ ബ്രഹ്മജ്ഞാനത്തെ വെളിപ്പെടുത്തിയിട്ട് കൊണ്ടുപോകാം. ഇവിടെ അത് ഉപാസന ഉദ്ദേശം പറയും, പലതരത്തിലുള്ള ഉപാസന. അറിവുള്ളവനാണ് ഇത് ദാനം, അതാണ് ഉപായവിധി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഉപായങ്ങൾ പലതും ഉണ്ട്. ആത്മജ്ഞാനത്തിന് നേരത്തെ പറഞ്ഞു എന്താണോ ഗുരു പരമ്പരാസ്മരണം, അത് ആത്മജ്ഞാനത്തിന് ഉപായമാണ് എന്ന് പറഞ്ഞു പലതും ഉണ്ട്. ഇവിടെ ദാനമാണ് അത് പറയുന്നു. പ്രസിദ്ധോ ഹി ഉപായോ വിദ്വദ്ഭി ശാസ്ത്രേഷിത ദുഷ്ടോ. ദാനം, ദാനത്തെ ഒരു വലിയ ഉപായമായി ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, വിദ്വാൻമാരും പറയുന്നുണ്ട്. ലോകപ്രസിദ്ധമാണ് വിദ്വദ്ധി ദുഷ്ടാമത്വം, വിദ്വാൻമാരും അത് പറയുന്നുണ്ട്. വിദ്യ എന്ന് പറയുമ്പോൾ പൊതുവെ വിദ്യ ദാനത്തിലൂടെ ഗ്രഹിക്കണം. ഇവിടെ പറയുന്നു ഗുരു ശുശ്രൂഷയ വിദ്യ, കേവലം ആത്മവിദ്യ മാത്രം ഉദ്ദേശിച്ചെന്ന് പറയുന്നത് ഏത് വിദ്യയെ സംബന്ധിച്ചാലും ശരി. ധനമില്ലാത്തവനാണ് വിദ്യ ഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഗുരു ശുശ്രൂഷയിലൂടെ ആ വിദ്യ ഗ്രഹിക്കണം. ധനമുള്ളവനല്ലേ കൊടുക്കാൻ പറ്റും. ഇവിടെ രാജാവ് ആണ് വിദ്യയെ ആഗ്രഹിക്കുന്നത്, രാജാവ് ധനവാനാണ്, അതുകൊണ്ട് ജനകൻ ധനം കൊടുത്ത് വിദ്യ സ്വീകരിക്കുന്നു. ഒരു ഉപായം എന്നുള്ളതാണ്. ധനമില്ലാത്തവനാണെങ്കിലോ പുഷ്കലേന ധനേന വാ, പുഷ്കലമായ ധനം കൊടുത്തും സമ്പത്ത് കൊടുത്തും വിദ്യ സ്വീകരിക്കാം. ഇതെല്ലാം പഴയ ആചാരങ്ങളെ കുറിച്ച് പറയുന്നു, പഴയകാലത്ത് നിലനിന്നിരുന്ന. അഥവാ വിദ്യയാ വിദ്യ, അല്ലെങ്കിൽ ഒരു വിദ്യ കൊടുത്ത് മറ്റൊരു വിദ്യ വാങ്ങാം, പരസ്പരം വിദ്യ കൈമാറാം. ചതുർത്ഥം നോപപദ്ധ്യതേ, ഫ്രീ വിദ്യ അങ്ങനെ ഒന്നില്ല, അങ്ങനെ ഒന്നില്ല. സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല ഇവിടെ, എന്നാ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. ഒന്നിനും കാശ് കൊടുക്കണം, അല്ലെങ്കിൽ വിദ്യ കൊടുക്കണം, അല്ലെങ്കിൽ ഗുരു ശുശ്രൂഷ. ഇതിങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? പണ്ടത്തെ ഒരു ചരിത്ര പശ്ചാത്തലം കൊണ്ട് നന്ന് ഗുരുകുലങ്ങളിലാണ് വിദ്യ അഭ്യസിപ്പിക്കുന്നത്. ഗൃഹസ്ഥന്മാര് രാജാക്കന്മാരെല്ലാം അവിടെ ഉപനയനം ചെയ്ത് വേദം അഭ്യസിക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ട് വിദ്യാർത്ഥികളെ അവിടെ കൊണ്ട് താമസിപ്പിക്കും. ഇവിടെ എല്ലാം ഫ്രീ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കത്തില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണിത് പറയുന്നത്, ഇങ്ങനെ ചെയ്യണം. ദാനം ഒരാൾ കൊടുക്കുന്നതല്ലാണ്, പക്ഷെ കൊടുക്കുന്നവന് ദാനം ചെയ്യേണ്ടതാണെന്നുള്ള ധർമ്മബോധം വേണ്ടേ, ധാർമ്മിക ബോധം വേണ്ടേ, അല്ലെങ്കിൽ എല്ലാം ചെയ്യുമോ? അതുകൊണ്ട് അവനെ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നു, അതാണ്. അല്ല ധനത്തോടുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നു എന്ന് വ്യാഖ്യാനിച്ചില്ല. അതുകൊണ്ടല്ല അത്, അവന് ദാനം ധർമ്മമാണ്. വിദ്യ നൽകുന്നത് അതുമൊരു ദാനമാണ്, അത് വിദ്യാദാതാവിന്റെ ദാനം. വിദ്യ നൽകുക എന്ന് പറയുന്നത് അതൊരു ധർമ്മം, സ്വീകർത്താവിന്റെ ഉണ്ടല്ലോ ഒരു ധർമ്മം, രണ്ടുപേർക്കും ഉണ്ട് ധർമ്മം. ആ ധർമ്മം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രസിദ്ധ ഉപായോ, ഇത് പ്രസിദ്ധമായൊരു ഉപായമാണ്. വിദ്വദ്ഭി ശാസ്ത്രേഷു എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മവിദ്യയെ സംബന്ധിച്ച് പറയുന്നതല്ല, സർവവിദ്യകളെ സംബന്ധിച്ചും പറയുന്നു. ദുഷ്ടോദ്ദാനം ദാനേന ഹി ഉപ നമന്തേ പ്രാണിനഹ, ദാനം കൊണ്ട് വശംവദരായിത്തീരുന്നു പ്രാണികൾ എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്, ദാനം കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങുന്നവനൊരു ബാധ്യത കടപ്പാടെല്ലാം വരും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഉമനമന്ദേ പ്രാണിനാഹം പറയും, ഒരു വിധേയത്വം വരും, അത് ചെയ്യണം എന്നൊരു വിധേയത്വം വരും. അപ്പോൾ താൻ കാശ് വാങ്ങിയല്ലേ, അപ്പോൾ അത് കൊടുക്കാതിരിക്കുന്നെങ്ങനെ എന്നുള്ളൊരു വിചാരം. അത് വിദ്യയെ സംബന്ധിച്ചല്ല, എവിടെയായാലും ശരി, ദാനം എന്ന് പറയുന്നത് ഒരാളെ അനുനയിപ്പിക്കുന്നതിന് പറ്റിയ കാര്യമാണ്. പ്രാണികളെല്ലാം അതിൽ വീണു പോകും എന്നാണ്. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കടപ്പാടും ഇതുമൊക്കെ വരും. അതുകൊണ്ട് പൊതുവെ വിദ്യാപ്രകരണത്തിൽ ജ്ഞാനാർജനത്തിൻ്റെ ഉപായമായി ദാനത്തെ ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു, വിദ്വാൻമാർ നിർദ്ദേശിക്കുന്നു, അതിവിടെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. പ്രഭൂതം ഹിരണ്യം ഗോസഹസ്രദാനം ചൈഹോപലഭ്യതേ, ഇവിടെ തന്നെ ശ്രുതി എന്ന് പറയുന്നു ധാരാളം സ്വർണം കൊടുക്കുന്നതായിട്ട്. ഗോസഹസ്രം എന്ന് വെച്ചാൽ അനേക ഗോക്കൾ, അനേകായിരം ഗോക്കൾ എല്ലാം ദാനം ചെയ്യുന്നതായിട്ട് ഇവിടെ പറയുന്നു. അതുകൊണ്ട് തസ്മാത് അന്യപരേണാവി ശാസ്ത്രേണാവി, ശാസ്ത്രത്തിൻ്റെ മുഖ്യമായ താല്പര്യം ദാനം കൊടുക്കണമെന്നോ വാങ്ങണമെന്നോ സമ്പത്തിൻ്റെ ക്രയവിക്രമമൊന്നും അല്ല. അതിൻ്റെ താല്പര്യം പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അത് ആനുഷംഗികമായി മറ്റു പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് പോലെ വിദ്യാപ്രാപ്തി ഉപായ ദാന പ്രദർശനാർത്ഥ ആഖ്യായിക ആരബ്ധ. അതുകൊണ്ട് വിദ്യാപ്രാപ്തിയുടെ ഉപായമായ ദാനത്തെ, ഉപായമാണ് ദാനം എന്നുള്ള കാര്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥ ഇവിടെ പറയുന്നത്.